അവഗണിച്ചിട്ട് സന്തോഷമായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഴയകാലത്ത് ആൾക്കാർ സമാധിയിൽ പോയത്. അങ്ങനെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ എന്തുവരും, നമ്മള് എത്രയൊക്കെ സന്തോഷത്തിലിരിക്കാൻ ശ്രമിച്ചാലും ആ നമ്മുടെ സന്തോഷത്തെ, കാരണം ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാനസിക ഭാവമാണ്. സന്തോഷത്തിരിക്കാം, ഈ മാനസിക ഭാവങ്ങളെ അതിജീവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ സാഹചര്യങ്ങൾക്കിടയിൽ നമ്മളിരിക്കുന്നു. സമാധിയുടെ കാര്യമല്ല പറയുന്നത്, സമാധി എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നൊക്കെ വിട്ട് വേറെ ലോകത്താണ്. അതിന്റെ ഒരു മറ്റൊരു തെറ്റായ ധാരണയാണ് ആൾക്കാരിങ്ങനെ പറയുന്നത് എന്നാണ്. ഒന്നും ബാധിക്കത്തില്ല, അതൊക്കെ അബദ്ധമാണ്. നമ്മുടെ ഒരു മാനസികമായ സന്തോഷം സമാധാനം എന്നുള്ള ഈ ഒരു നിലയെ അതിക്രമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു, അതിന് കീഴ്പ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മളെ അലട്ടും. അതിനാണ് സമാധിയുടെ കാര്യം പറഞ്ഞത്. സമാധിയിലാണെങ്കിൽ ഓക്കെ, അതിപ്പോ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പഴയകാലത്ത് എന്ത് പറഞ്ഞത്, നിങ്ങള് ജ്ഞാനം തത്വജ്ഞാനം നേടിക്കഴിഞ്ഞ സന്യാസം സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക എന്നൊരു കാഴ്ചപ്പാട് പഴയകാലത്ത് കൊണ്ടുവന്നു തന്നെ അറിയില്ല. അവിടെ അങ്ങനെ ഒഴിഞ്ഞു നിന്നാൽ പോലെയും പോലും അവിടെയും എപ്പോഴും ഈ ശാന്തിയും സമാധാനവും ഒക്കെ നിലനിർത്താൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിരന്തരം പിന്നെ നമ്മൾ എന്താണ് ഒരു ജ്ഞാനി ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള നമ്മുടെ ചില എന്താണ് സങ്കല്പങ്ങൾ വെച്ചുകൊണ്ട് പറയണം. അതിപ്പോ ഗുരുവിന്റെ തന്നെ ഉദാഹരണം കൊടുക്കുക. ഒരു സമൂഹ പ്രവർത്തനങ്ങളിലേക്ക് വന്നു, ഇപ്പോ അതൊക്കെ വിട്ടിട്ട് വന്നു. പിന്നെ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനാ എവിടെ മരത്തോമനി സമാധാനമായിട്ടിരുന്ന എന്നെ വിളിച്ചു ഇവിടെ ആൾക്കാരുണ്ടെന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെയായി എന്ന് വെച്ചാൽ ഒരുപാട് ഗുരുവിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ടായി ചുറ്റുപാടിൽ നിന്നും ശിഷ്യന്മാരിൽ നിന്നും സമുദായത്തിൽ നിന്നും. ഗുരു ആർക്ക് വേണ്ടിയാണോ പ്രവർത്തിച്ചത് അവരിൽ നിന്ന് തന്നെ. എന്നുവെച്ചാൽ ഗുരുവിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി പലരും പ്രവർത്തിക്കാൻ തുടങ്ങി. സന്യാസി ശിഷ്യന്മാർ മാത്രമല്ല മറ്റ് സാധാരണ ജനങ്ങൾ പലരും ഗുരുവിനെ തള്ളിപ്പറഞ്ഞു. അപ്പോ ഇങ്ങനെയൊക്കെ വരുമ്പോ അതിനോട് പ്രതികരിക്കുക എന്ന് വെച്ചാൽ അതാണ് അലട്ടുന്നു എന്ന് പറയുന്നത്. അതിനോടൊക്കെ പ്രതികരിക്കേണ്ടി വരും. അപ്പോ അത് അലട്ടൽ, അത് ആ പ്രതികരണം തന്നെയാണ് അലട്ടൽ എന്ന് പറയുന്നത്. കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. അത് ഒരുപാട് സംഭവ അവസാനം വരെ എത്രയോ സംഭവങ്ങൾ രേഖപ്പെടുത്തിയത് രേഖപ്പെടുത്താത്തത്. അപ്പോ അതൊക്കെ ഗുരുവിനെ അലട്ടിയിട്ടുണ്ട്. അത് അലട്ടിയതിന്റെ അടയാളമാണ് ഗുരു ഇവിടെ നിന്ന് ഓടിപ്പോയത്. അത് കേട്ടിട്ടുണ്ട് ശിവരി നിന്ന് ഓടിപ്പോയതൊക്കെ അതുകൊണ്ടാണ്. അരുവിപ്പുറത്ത് കയറില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഈ പല സ്ഥലത്തും പറയും എന്താണ് ഒന്നും അലട്ടില്ല എന്നൊക്കെ പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ തത്വമാണെന്ന് വെച്ചാൽ സാധാരണ മനുഷ്യൻ അവര് ദേഹ താതാത്മ്യത്തിൽ ഞാനെന്നുള്ള ഈ ബോധത്തിൽ ജീവിക്കുന്നുണ്ട്, അതൊക്കെ തന്നെ അലട്ടുന്നു. അതിനെ തുടർന്നുള്ള അനുതാപം, തുടർന്ന് വീണ്ടും വീണ്ടും ദുഃഖിക്കുക, സങ്കടപ്പെടുക, സംഭവിച്ചതിനെ കുറിച്ച് വീണ്ടും ആലോചിച്ച് ദുഃഖിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാറിന് മനസ്സിലാക്കുന്നത്. ഈ തത്വജ്ഞാനത്തിന്റെ ഒരു പ്രയോജനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തത്വം പറയുന്നത് എന്താണ്? ഈ ശരീരമല്ല, മനസ്സല്ല, ആത്മാവാണ്. അപ്പോ ഇങ്ങനെയുള്ള ചുറ്റുപാടുകളിൽ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാലും ഞാൻ ആത്മാവാണ് എന്നെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു ബോധം, അങ്ങനെ ഒരു ബോധമുണ്ടാവും. അത് അവർക്കുള്ള എന്താണ്, അഡീഷണലായിട്ടുള്ള ഒരു സഹനക്കാർക്കില്ലാത്ത ഒരു തത്വജ്ഞാനിക്കുള്ള ഒരു പ്രത്യേകത. അത് ഗുണം ചെയ്യും. അത് ഗുണം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായ സംഘർഷങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാർ കൗൺസിലിങ്ങിനൊക്കെ പോകത്തില്ല. അപ്പൊ കൗൺസിലിങ്ങൊക്കെ നടത്തുമ്പോൾ അവരുടെ സംഘർഷം കുറയും. അപ്പൊ ഈ തത്വജ്ഞാനം എന്ന് പറയുന്ന ഒരു കൗൺസിലിംഗ് പോലെ, പഴയ കാലത്ത് ഒരു കൗൺസിലിംഗ് എന്ന് പറയും. അത് വരുമ്പോൾ തന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല, അതൊക്കെ ശരീരത്തിനും മനസ്സിനും ലോകത്തിനും ഒക്കെയാണെന്ന് അറിഞ്ഞ് ഒരു സമാധാനം സമചിത്തതയൊക്കെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് തത്വജ്ഞാനിയുടെ വിശേഷത. തത്വജ്ഞാനം പ്രയോജനമില്ലാത്ത, അത് ശരീരത്തെയോ മനസ്സിനെയോ ബാധിക്കില്ല എന്നില്ല. അത് എങ്ങനെ ബാധിക്കും? അത് ഓരോരുത്തരുടെ മാനസിക ശേഷി അനുസരിച്ച്. നമ്മുടെ മനസ്സിനെ നമ്മുടെ മനസ്സിന്റെ സന്തോഷം ഇതിനെയൊക്കെ അതിജീവിക്കത്തക്ക ശേഷിയിലുള്ള സംഭവങ്ങൾ വരികയാണെങ്കിൽ അത് മനസ്സിനെ ബാധിക്കും. പിന്നെ അതിന് ഒരേ ഒരു ഒഴി എന്ന് വെച്ചാൽ അത്തരം സാഹചര്യങ്ങളൊന്നും മാറി നിന്നിട്ട് മനസ്സിന്റെ സമനിലയെ തന്നെ നിർത്തി പരിശീലിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് സമൂഹത്തിൽ നിൽക്കാൻ പറ്റില്ല. അതിലൂടെ ജീവിതം ഇങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഘർഷങ്ങളും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്നു. അതിനോടൊക്കെ ഗുരു പ്രതികരിച്ചിട്ടുണ്ട്. ആദ്യം ഇതെല്ലാം ഇതിന്റെ നടത്തിപ്പൊക്കെ എസ് എൻ ഡി പി ഏൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഗുരു എന്ത് ചെയ്തു? ഗുരുവിന്റെ ഈ ഒരു ജാതി ഒരു വിധമൊക്കെ അനുസരിച്ച് ഗുരു പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവരതിരത്തത് പറ്റി. ഈഴവരുടെ സ്വത്ത് വേറെ ആരും കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നായി. അപ്പൊ എന്ത് ചെയ്തു? അത് ക്യാൻസൽ ചെയ്ത് തിരിച്ചെടുത്ത് സന്യാസി സംഘത്തിൽ എഴുതി വെച്ച്. ഇതൊക്കെ സംഘർഷങ്ങളാണ്, ഇതൊക്കെ പ്രശ്നമായി. അത് കഴിഞ്ഞ് സുഖമില്ലാതെ വൈദ്യ കൊടുത്തി കിടക്കുമ്പോൾ ചികിത്സയുടെ പ്രശ്നം വന്നു. അവിടെ ഇവിടെയൊക്കെ പോയി ചികിത്സിക്കുന്ന പണച്ചെലവിന്റെ ഒരു പ്രശ്നം. അപ്പോൾ കൊല്ലത്ത് യോഗം കൂടി ചേർന്ന് തീരുമാനിച്ച് സ്വത്തൊക്കെ അവർക്കാണ് കൊടുത്തിരിക്കുന്നത്, ചികിത്സാ ചെലവ് അവർ വഹിക്കട്ടെ. ഇങ്ങനെ തീരുമാനമുണ്ട് എന്ന് നമ്മുടെ സച്ചിദാനന്ദ സ്വാമിക്ക് ഒന്നും പുറത്ത് പറയത്തില്ല. കാരണം അത് പുറത്ത് പറയുന്നത് നാണമാണ് ക്ഷീണമാണെന്നൊക്കെ അറിയാമെന്നുള്ളത്. ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എന്റെ പഴയ രേഖകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഗുരുവിനെ തിരസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു ബാധം എന്താ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗുരുവെന്ന് പറഞ്ഞാലും രക്തയും മജ്ജയും മാംസവും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. നിങ്ങൾ ഗുരുവിനെ ദേവനാക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. മനസ്സിലായോ? ദേവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃതം കുടിച്ച ആളാണ്, മരിക്കാത്ത ആളാണ്. അപ്പൊ അങ്ങനെയല്ല, ദേവനെന്ന് വെച്ചാൽ മനുഷ്യന്റെ ശരീരമുണ്ട്, അത് വേറെ ശരീരമാണ്. വേണ്ടാ ദിനങ്ങളൊക്കെ അത് വെച്ച് കാണിക്കും, എന്നാലും അത് വേറെ ശരീരമാണ്. ഒരു മനുഷ്യനാണ്, ദേവനല്ല. ഇത് പറഞ്ഞാൽ ഇവിടെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ ഇത് ഒരു വാസ്തവമാണ്. എന്തായാലും മനുഷ്യനാണെങ്കിലും എന്നെ ചികിത്സിക്കും. മരുന്നൊക്കെ കഴിക്കണമെങ്കിൽ മനുഷ്യനായിരിക്കണം. ഒരു മനുഷ്യ ഒരു അംഗീകരിച്ച കാര്യമാണ് ആ മനുഷ്യനാണെന്നും മനുഷ്യനായി തന്നെ ജീവിച്ചത്. തത്വജ്ഞാനം ഉടൻ ചെയ്യുന്ന കാര്യമാണ്, അത് ശരിയാണ്. ദോഷവും ചെയ്യുന്ന കാര്യമാണ്. ദോഷം ചെയ്യുന്നെങ്ങനെ? അർജുനൻ പറഞ്ഞ എനിക്ക് ആരെയും കൊല്ലാൻ വയ്യ. അർജുനൻ ഗാന്ധിയായ അഹിംസ എനിക്ക് വയ്യ. കൊല്ലുന്നാരെ? എന്റെ അപ്പുപ്പനെയും ഗുരുവിനെയും സഹോദരങ്ങളെയാണ് കൊല്ലുന്നത്, എനിക്കത് പറ്റത്തില്ല. കൊല്ലാൻ മടിയുള്ള ആളല്ല ശത്രുക്കളെ കൊല്ലും, പക്ഷെ ഇവര് ബന്ധുക്കളല്ല. അപ്പൊ കൃഷ്ണൻ എന്താ പറഞ്ഞു കൊടുത്തത്? ഇവരൊക്കെ ആത്മാവാണ്, നീ കൊന്നാലും ചാകത്തില്ല. ഇതാണ് തത്വം പറഞ്ഞു കൊടുത്തത്. ത്വം ജഹി മാ വിതിഷ്ഠ, നീ കൊല്ല് വിറയ്ക്കരുത്. അങ്ങനെ വിറയ്ക്കരുതെന്ന്, അനുകമ്പുണ്ട്, ദയവുണ്ട്, സ്നേഹം കൊണ്ട് ഒന്നും നീ വിറയ്ക്കരുത്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും നമ്മളോട് കൊല്ലാൻ പറഞ്ഞ് നമ്മൾ വിറയ്ക്കത്തില്ലേ? പേടിച്ചിട്ടാണ്, ആണോ? പേടിച്ചിട്ടില്ലല്ലോ. അപ്പോ പറഞ്ഞ് വിറയ്ക്കാതെ കൊല്ലാൻ പറഞ്ഞു. അപ്പൊ ഇതും പറഞ്ഞ് എന്ത് പറഞ്ഞിട്ടാണ്? തത്വം പറഞ്ഞിട്ടാണ് പറഞ്ഞ് വിറയ്ക്കാതെ കൊല്ലും. ആ വിധിഷ്ഠ എന്ന് വെച്ചാൽ വിറയ്ക്കരുത്, തത്വം ജഹിന്ന് വെച്ചാൽ നീ കൊല്ലടാന്നാണ്. അപ്പൊ അതിനു വേണ്ടിട്ട് എന്താ ഉപയോഗിച്ചത്? ഈ തത്വത്തെ തന്നെ. തത്വം കൊണ്ട് ദോഷമുണ്ട്. അതുകൊണ്ട് അർജുനൻ എന്ത് ചെയ്തു? ഒത്തിരി പേരെ കൊന്നു. അപ്പൊ അങ്ങനെ അത് ഉപയോഗിച്ചാൽ, അപ്പോ അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ ശരി, ഒരു ആത്മാവ് തന്നെ ആത്മാവ് മരിക്കില്ല. എന്നാലും ഗുരുക്കന്മാരെ കൊല്ലുന്ന പാപം എന്തേ? എനിക്ക് പാപം ഉണ്ടാകത്തില്ല എന്നൊരു സംശയം അർജുനന് വീണ്ടും ഉണ്ടായി. എന്തിനു പറ്റും മനസ്സിലാണ്? അപ്പം പറഞ്ഞു കൊടുത്ത എന്താണ്? നീയും ആത്മാവാണ്, പാപം നിന്നെ ബാധിക്കില്ല. പിന്നെ എന്താ പ്രശ്നം? മറുവശത്ത് ഒരാണി അടിച്ചു കൊടുത്തു. അവര് ചാകത്തില്ല, അതുകൊണ്ട് നീ ചാകുമെന്ന് പറഞ്ഞു സങ്കടപ്പെടേണ്ട കാര്യം. നിനക്ക് പാപം വരത്തില്ല എന്നുകൊണ്ട് നീ ആത്മാവാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? കൊല്ലുക, ഗുരുക്കന്മാരെ കൊല്ലുക, സഹോദരന്മാരെ കൊല്ലുക. അപ്പൊ ഇത് തത്വത്തിന്റെ ദുരുപയോഗമാണ്. കേൾക്കുന്ന ആൾക്കാർ വലിയ കാര്യമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു സനാതന ധർമ്മം മാങ്ങാൻ തൊലി എന്നൊക്കെ പറഞ്ഞു. ഇന്നത്തെ മനുഷ്യനോട് അതൊക്കെ പറഞ്ഞ ആരെങ്കിലും അംഗീകരിക്കും? ഇതുപോലെ പൊളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും? അതൊന്നും വളച്ചും മറിച്ചും തിരിച്ചും ഒക്കെ പറയും. ഇത് പുറത്തു വരാത്ത രീതി. അപ്പൊ നിങ്ങൾ ആത്മാവെന്ന് പറഞ്ഞ ഒരാളെ കൊന്നാലും, താൻ ആത്മാവെന്ന് വിചാരിച്ചു കൊന്നാലും, അവർക്കും വേദനയ്ക്കും തനിക്കും വേദനയ്ക്കും, തനിക്ക് വേണ്ടപ്പെട്ടവരെയാണ് കൊല്ലുന്നതെങ്കിൽ. അപ്പൊ താൻ ആത്മാവാണെന്നറിഞ്ഞാലും സമൂഹത്തിൽ നിന്ന് ഉപദ്രവങ്ങളുണ്ടാകുമ്പം ആളുടെ മനസ്സ് അതിനോട് പ്രതികരിക്കും. ആ പ്രതികരണം തന്നെയാണ് ദുഃഖം. പ്രതികരിക്കാതിരിക്കും, അല്ലാകടം നിലവിളിക്കുന്നൊന്നും അതിനർത്ഥമില്ല. ഇനി ഗുരുവിന് അസുഖം വന്നപ്പോൾ ഗുരു നിലവിളിക്കുകയും ചെയ്തു. അതിനും അത്ഭുതമൊന്നുമില്ല. എന്തുകൊണ്ട് ഒരു നിലവിളിക്കില്ല എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് ആത്മാവ് നിലവിളിക്കില്ലെന്നേ ഉള്ളൂ. നിലവിളിക്കുമെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം വാ കൊണ്ട് നിലവിളിക്കുമെന്നാണ്. എല്ലാവരും അങ്ങനെയാണ്. ഇതൊക്കെ ചരിത്രം നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ ഗുരു അംഗീകരിച്ച കാര്യമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെയാണ് ഒന്നും ബാധിക്കില്ലാന്നും പറഞ്ഞ് നിങ്ങൾ എന്താണ് ജ്ഞാനത്തിലെ ഒന്നും സമ്പാദിക്കാനും നോക്കരുത്. അവസരം നിരാശപ്പെടേണ്ടി വരും. കുറേ കാലം കഴിയുമ്പോഴും എന്താണ് ജ്ഞാനത്തെ എത്രയൊക്കെ പെരുപ്പിച്ച് പെരുപ്പിച്ചാലും വീണ്ടും കരച്ചിൽ വരും. അപ്പം നിരാശപ്പെട്ടിരുന്നു. അതുകൊണ്ട് ആദ്യമേ പറഞ്ഞില്ല ഇങ്ങനെയുള്ള സങ്കല്പത്തിനൊന്നും ആരും ജ്ഞാനത്തിൻ്റെ ഒന്നും പുറമേ നടക്കരുത്. അന്ന് ജ്ഞാനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ സമാധിയിലേക്ക് പോകണം. അത് സാധിക്കും. ഏതുപോലെ എന്റെ ശരീരം രണ്ട് കണക്ക് കയറി കുറിച്ച് എന്നിട്ട് ഓപ്പറേഷൻ ഞാൻ അറിഞ്ഞില്ല. എന്തുകൊണ്ട് അറിഞ്ഞില്ല? ഞാൻ സമാധിയില്ലായിരുന്നു. പക്ഷെ ഡോക്ടർ എന്നെ സമാധിയാക്കി എന്നുള്ളത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, അങ്ങോട്ട് എടുത്ത് കിടത്തി എവിടെയോ ഒന്ന് തൊട്ടത് ഓർമ്മയുണ്ട്. പിന്നെ കണ്ണൂർന്ന് 6-7 മണിക്കൂറില്ല ഇപ്പോഴാണ് ഞാൻ സമാധി അനുഭവിച്ചു. ഇത് ശരിയാണ്, അത് ശരിയാണ്. അങ്ങനെ നിങ്ങളുടെ മനസ്സ് പോയി ഡോക്ടറുടെ സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിനെ സമാധി കൊണ്ടുപോകാൻ പറ്റും. ഇതൊന്നും അറിയില്ല. ഗുരു അത് വേണ്ടെന്ന് വെച്ച ആളാണ്, അത് കളഞ്ഞ ആളാണ്. അപ്പോ അതിൻ്റെതായ എന്താണ് സംഘർഷങ്ങളിലൂടെ കടന്നുപോയ ആളാണ്. അത് ഈ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. മറ്റുള്ളവർക്ക് നന്മയും സുഖവും ഒക്കെ കൊടുക്കാൻ വേണ്ടി സ്വയം സംഘർഷങ്ങളേറ്റുവാങ്ങി എന്ന് പറയുന്നു. മാറിയ സംശയം. അബദ്ധ കാരണങ്ങളൊന്നും വെച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങളിലും പറയുന്ന കാര്യമാണ്. അല്ല, ഇത് ഞാൻ പുതിയ എന്റെ കണ്ടുപിടുത്തമൊന്നുമില്ല. അതില്ല, ഉള്ളിൽ ഒരു ചെയ്തു അതായത് അത് പ്രവർത്തിക്കുന്ന എന്തിനാണ്? മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പം മനുഷ്യൻ ഇത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് തിരിച്ചറിയുന്നത്. അത് തിരിച്ചറിയാത്തതുകൊണ്ട് ആർക്കു വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് അവരെല്ലാം സംഘർഷം ഉണ്ടാക്കും. അവിടെയാണ് പ്രശ്നം. അവര് സംഘർഷം ഉണ്ടാകുമ്പോഴത്തേക്ക് ആ സംഘർഷത്തിലൂടെ തന്നെ മുമ്പോട്ട് പോകുക, വേറെ വഴിയൊന്നും. അവർ സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുക, അപ്പൊ സ്വാഭാവികമായിട്ടും അതിനോടുള്ള പ്രതികരണങ്ങളുണ്ട്. ആ പ്രതികരണമാണ് എന്ത് വരുന്നത്? ഓരോ സമയത്ത് തീരുമാനങ്ങൾ ഇങ്ങനെ മാറ്റുന്നത് നമ്മൾ കാണും. ഇപ്പൊ എടുക്കുന്ന തീരുമാനം നാളെ മാറ്റേണ്ടി വരുന്നു, ആ തീരുമാനം അടുത്ത ദിവസം മാറ്റേണ്ടി വരുന്നു. അപ്പൊ ആ മാറ്റങ്ങളെല്ലാം എന്താണ്? ഈ സംഘർഷത്തിനോടുള്ള പ്രതികരണങ്ങൾ. അപ്പൊ ആ പ്രതികരണം പിന്നെ പറഞ്ഞല്ലോ ഒരു കാര്യം, ഒരു വ്യക്തി നമ്മൾ അയാളുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന മനസ്ഥൈര്യം, മനസ്സിന്റെ ഒരു ദൃഢത, സ്ഥൈര്യം, ആ സ്ഥൈര്യത്തിന് തത്വചിന്തി ഉപകരിക്കും. നമ്മുടെ മനസ്സിന് ആ സ്ഥൈര്യം സ്ഥിരത ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വെറുതെ കിടന്ന് ബഹളം ഉണ്ടാകുന്നത്. അട്ടഹസിക്കും ബഹളം ഉണ്ടാക്കി ചെയ്യുന്നതിന്റെ അർത്ഥം അത് നമ്മുടെ വീക്ക്നെസ്സാണ്, നമ്മുടെ മനസ്സിന്റെ. അപ്പൊ ആ സ്ഥിരതയെ കുറിച്ചാണ് ആശാൻ പറഞ്ഞ എന്താണ്? വാദങ്ങൾ ചെവിക്കൊണ്ട് മതപ്പോരുകൾ കണ്ടും മോദ സ്ഥിരനായെന്ന് സ്ഥിരനായെന്നുണ്ട്, ഒരു പൂമല പോലെ. അപ്പൊ ഈ മനസ്ഥൈര്യം ഓരോരുത്തരും വ്യത്യസ്തമായിട്ടാണ്. മനസ്ഥൈര്യം അവിടെ ഉണ്ടായിരിക്കും. ആ മനസ്ഥൈര്യം ഉണ്ടെങ്കിലും പ്രതികരണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ സ്ഥൈര്യത്തിൽ നിന്നുകൊണ്ട് പ്രതികരിക്കുക, അതാണ്. അസ്ഥിരത എപ്പോഴും നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്ന് ഇതിനോടൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കും. ഒരു സാധാരണ മനുഷ്യനിൽ നിന്നും വ്യത്യാസമില്ലെന്ന് അർത്ഥമില്ല, വ്യത്യാസമുണ്ട്. അതിപ്പോ എന്താണ്, ഒരാൾക്കും മിണ്ടാതിരിക്കുന്നു എന്ന് വിചാരിച്ച അയാൾ ദുർബലനാണെന്ന് കരുതാൻ പറ്റില്ല. മനസ്സിന് ധീരതയും സ്ഥൈര്യം ഉള്ളവരാണ് നിശബ്ദരായിരിക്കും. പലപ്പോഴും അങ്ങനെയായിരിക്കും, അത് കിടന്ന് വെള്ളം ഉണ്ടാകത്തില്ല. പക്ഷെ മനസ്സ് ഇളകുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും, വെറുതെ വെള്ളം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഗുരു അങ്ങനെ ജീവിതത്തിൽ ഉടനീളം നിശബ്ദനായിരുന്നു എന്ന് വെച്ചാൽ മിണ്ടില്ലെന്നല്ല, ഒരു സ്ഥൈര്യം കാണാം. എന്നാൽ ഇതിനോടെല്ലാം പ്രതികരിക്കുകയും ചെയ്യും, പ്രതികരിക്കേണ്ടി വന്നു. ഇത് രണ്ടും നമുക്ക് കാണാം. അത് ഈ പ്രതികരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധനം ധരിക്കുന്ന പ്രതികരിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അട്ടഹസിക്കുക, ബഹളം വയ്ക്കുക, അതല്ല പ്രതികരണം. സമയോചിതമായ അവസരോചിതമായ രീതിയിൽ നിശബ്ദമായി തന്നെ പ്രവർത്തിക്കുന്നതാണ് പ്രതികരണം, പ്രവർത്തിക്കുന്നത് പറയുന്നു. അതാണ് ഗുരുവിന്റെ പ്രതികരണം നമ്മൾ കാണാം. ആ സന്ദർഭത്തിന് യോജിച്ചത് ശരി, നിങ്ങൾ അങ്ങനെയാണോ, അല്ല ഇതാണ് എന്റെ നിലപാട് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുക. അവിടെ അനാവശ്യമായി ക്ഷോഭിക്കുന്നൊന്നുമില്ല. മറ്റു മനസ്സിന് സ്ഥിരതയില്ലെങ്കിൽ നമ്മൾ ആരുടെ നീ എന്ന് പറയും ബഹളം ഉണ്ടാക്കിച്ചേരും. അപ്പൊ അവൻ തിരിച്ച് ആരുടെ നീ എന്ന് വെച്ചാ സാറേ പോട്ടെ വിട്ടുകള. ഇതാണ് നമ്മുടെ മനസ്സിന്റെ ഇളക്കത്തിന്റെ അടയാളം. മറ്റങ്ങനെയല്ല, ആ രണ്ട് രീതിയിലേക്കും പോകുന്നില്ല. പ്രതികരണം എന്ന് പറയുന്നത് നമ്മൾ ധരിക്കും പോലെ നമ്മുടെ മനസ്സിന്റെ ദൗർബല്യങ്ങളാണ്, നമ്മുടെ മിടുക്കോ കഴിവൊന്നുമില്ല. പിന്നെ മനസ്സിന്റെ സ്ഥൈര്യം എന്ന് പറയുന്നത് പലർക്കും പല തരത്തിലാണ്. നെപ്പോളിയനെ കുറിച്ചും വളരെ സ്ഥിരതയുള്ള ആളായിരുന്നു. പക്ഷെ അയാളുടെ സ്ഥിരത എന്നൊക്കെ പറയുന്നത് യുദ്ധരംഗത്താണ്, യുദ്ധം ചെയ്യുന്നിടത്താണ് അസ്ഥിരത. മനുഷ്യനെ കൊല്ലുന്നിടത്താണ് അസ്ഥിരത. ഗുരുവിന്റെ സ്ഥിരത വേറെ സ്ഥലത്താണ്, മനുഷ്യന് നന്മ ചെയ്യുന്നിടത്താണ്. രണ്ട് സ്ഥിരതയാണ്, പക്ഷെ രണ്ടും രണ്ട് തരത്തിലാണ്. അപ്പൊ ആ അർത്ഥത്തിൽ എന്താണ് ഒരു മോദസ്ഥിരനായിരുന്നു എന്ന് പറയുന്നത് ശരിയാണ്. അനുതാപം എന്ന് പറയും, അതില്ലാതിരിക്കുകയാണ് ഈ മോദസ്ഥിരത എന്ന് പറയും. പിന്നെ മറ്റൊന്ന് എന്താണ്, ഇപ്പോ നമ്മുടെ കണ്ണിന്റെ നേരെ ഒരു ഈച്ച പറന്നു വന്ന് കണ്ണടയ്ക്കും, റിഫ്ലക്സ് ആക്ഷൻ. അതുപോലെ എന്തിനു കാണുമെന്ന് വേണ്ടി ചാടി വീണ് പ്രതികരിക്കുക, പിന്നെ അത് അബദ്ധമാണെന്ന് കാണുന്നു പശ്ചാത്തപിക്കുക. നമ്മൾ തന്നെ മനസ്സിലാവാതെ ബഹളം വയ്ക്കുക, പ്രതികരിക്കുക, ശബ്ദം ഉണ്ടാക്കുക. അപ്പോ അവിടെ പ്രതികരിക്കുന്ന സമചിത്തതയോടുകൂടിയാണെങ്കിൽ അത് മോദസ്ഥിരതയാണ്, അല്ല ചാടി കയറി. പ്രതികരിച്ചാൽ ശരിയാവില്ല. ഇന്ന് രാവിലെ എന്താണ് നമ്മുടെ പാചകം, ഭക്ഷണം കൊണ്ടുവന്നു, ഉപ്പ് തീരെ ഇല്ലായിരുന്നു. ഭക്ഷണം കൊണ്ട് മാറ്റി വെച്ചിന് ഞാൻ കർണക്കുട്ടിക്ക് ഒരു അടി പറ്റിച്ചു കൊടുത്താൽ എങ്ങനെയിരിക്കും? അപ്പൊ ഉപ്പുണ്ടായിരുന്നു, ഞാൻ ഉദാഹരണം പറഞ്ഞു. ഭക്ഷണത്തിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഞാൻ സങ്കല്പിച്ചു നോക്കുക. എന്തുകൊണ്ട്? ഞാൻ വിചാരിക്കുകയാണ് ഞാൻ ഗുരുവാണ്, യവനന്റെ ശിഷ്യനാണ്, യവനെ ഉപ്പിടാൻ പഠിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, യവന്റെ കർണക്കുറ്റിക്ക് അടി കൊടുക്കണം. അങ്ങനെ എനിക്ക് എന്ത് ചെയ്യാം, എന്റെ മനസ്സിരിക്കുകയാണ്, ഞാൻ ഗുരുവാണ് ഇവൻ ശിഷ്യനാണ്. അപ്പൊ ഇവനെ ഈ സ്ഥിരം ഉപ്പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവന്റെ കർണക്കുറ്റിക്ക് നല്ല പെട കൊടുക്കണം. അങ്ങനെ എനിക്ക് എന്റെ മനസ്സിലൊരു ഗുരുത്വം വരാം, അങ്ങനെയും വരാം, അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാലും മതി, കാര്യം അത്രയേ ഉള്ളൂ. ഇന്നങ്ങനെയും സംഭവിച്ചില്ല, ഞാൻ ഉദാഹരണം പറഞ്ഞു കേട്ടോ. ഇന്നിപ്പല്ല ഈ മനുഷ്യന്റെ ഇതിനെ കുറിച്ചുള്ള ധാരണകളെ കുറിച്ച് ഞാൻ പറയുകയാണ്. അവിടെ എന്താണ്? അവിടെയാണ് സ്ഥിരതയില്ലാത്തത്. നമ്മുടെ എന്താണ് അതിനൊരു വാക്കുണ്ടല്ലോ, അപ്രവചനീയമാണ് പെരുമാറ്റങ്ങൾ. പ്രവചിക്കാൻ കഴിയാത്ത രീതി നമ്മൾ പെരുമാറുക, ഇത് നമ്മുടെ അസ്ഥിരതയുടെ അടയാളമാണ്. പ്രവചിക്കാൻ കഴിയാത്ത രീതി. ഒരാള് ഞാൻ വിളിക്കുന്നു, മുറിയിലേക്ക് ഞാൻ വിളിക്കുന്നു, അയാൾ എന്താണ് അറിയാനെന്ന് പറയുന്ന രീതിയിൽ എന്റെ മുറിയിലേക്ക് കയറി വരുന്നു. ഞാൻ രണ്ട് കർണത്തിൽ പ്രഹരിക്കുകയാണ്. ഇയാൾക്ക് കിട്ടുന്നില്ല, ഇതെന്താ കാര്യം? ഇത് അസ്ഥിരതയാണ്. കാരണം വരുന്നയാളിന് പ്രവചിക്കാൻ പറ്റുന്നില്ല. ഈ വരുന്നയാളിന് പ്രവചിക്കാൻ പറ്റുന്നെങ്കിൽ ആണ് കുറച്ച് ദൂരെ നിന്ന് അടിക്കുമ്പോ ഓടാൻ. ഇത് അടുത്തുപോയി മാറാനും പാടുന്നില്ല, പ്രതീക്ഷിച്ചില്ല, ഇല്ലെങ്കിൽ കൈയെടുത്ത് എടുക്കാൻ പറ്റും, ഒന്നുമില്ല. പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ പെരുമാറുക എന്ന് പറയുന്നത് നമ്മുടെ അസ്ഥിരതയാണ്. നമ്മൾ എന്ത് പ്രവചിക്കാൻ കഴിയാന്ന് പറയുന്നത് എന്താണ്? ഈ വരുന്നയാളിന് മാത്രമല്ല, ഈ ചെയ്യാൻ പോകുന്നയാളെന്ന് അറിയില്ല അടുത്ത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ ചെയ്യുന്നയാളെന്ന് അറിയില്ല അടുത്ത് എന്താ തന്നിൽ നിന്ന് വരുന്നതെന്ന് അറിയത്തില്ല. ഇതൊക്കെ മനസ്സിന്റെ അസ്ഥിരതയാണ്. ന്യൂറോ സയൻസ് പറയുന്നതാണ് ബ്രെയിനിന്റെ ചില പ്രശ്നങ്ങളാണ്. നിങ്ങൾ അനാവശ്യമായി അട്ടഹസിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ആൾക്കാരോട് അക്രമവാസന പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് അത് നിങ്ങളുടെ ബ്രെയിനിന്റെ പ്രശ്നമാണ്. ഇനി ഇവർ ബഹളം ഉണ്ടാക്കും, ഇത്തരം ആൾക്കാർ ബഹളം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും പിടിച്ച് രണ്ടു കൊടുത്തെന്നിരിക്കട്ടെ, രണ്ടു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉടനെ സീൻ മാറും. അടുത്ത സീൻ എന്താണ്? ഒരു ഇരവാദ ഉയർത്തും. അയ്യോ എനിക്ക് ജീവിക്കാൻ വയ്യേ, എന്നിവരെപ്പോഴും അടിക്കുന്നേ, ഭീഷണിപ്പെടുത്തുന്നേ, നിങ്ങൾ എന്തിനാ ഇതിനൊക്കെ പോകുന്നത്? ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഞാനിതൊന്നും ആഗ്രഹിച്ചതല്ല, ഇതിനൊക്കെ പോയിട്ടല്ലേ ഇത് കിട്ടിയതല്ല. ഇരവാദം, ഞാൻ ഒരു പാവമാണ്, എന്നെ ഉപദ്രവിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ പോകുന്നത്. അപ്പൊ വീണ്ടും നിരന്തരം ഇരവാദം ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ എന്താണ്? ഇപ്പൊ കണ്ടില്ലേ ഇസ്രായേൽ ഹമാസ്, ഈ രണ്ടു കൂട്ടരും വിശ്വസിക്കുന്ന പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, ഇതാണ് രണ്ടു കൂട്ടരുടെ അടിസ്ഥാനപരമായ സിദ്ധാന്തം. അവരുടെ മതവിശ്വാസമാണ്. അപ്പൊ ഹമാസ് ആദ്യം കയറി ഇസ്രായേലിൽ കയറി അടിച്ചു. അപ്പൊ അവരെ ഇരവാദം വരുന്നു, ഞങ്ങളെ ആക്രമിച്ചു, അതുകൊണ്ട് തിരിച്ചാക്രമിച്ചു. അപ്പോ ശരിയാണ്, മറ്റവർ തുടങ്ങി വെച്ച് ഇവർ തിരിച്ചാക്രമിച്ചു. അപ്പൊ തിരിച്ചാക്രമിക്കുമ്പോൾ എന്തേ മറ്റവരെ ഇരവാദം ഉയർത്തും, ഞങ്ങളെ കൊല്ലുന്നേ, എല്ലാവരും ഓടി വരണേ, രക്ഷിക്കണേ. അപ്പൊ ഇവർ രണ്ടുപേരും ചെയ്ത് മറന്നു പോവുകയാണ്. ഈ ആക്രമിക്കുന്നവൻ അവന്റെ ഇരവാദം ഒരിക്കലും അവസാനിപ്പിക്കത്തില്ല. ഇവൻ ഉള്ളിടത്തോളം ഞങ്ങളെ ഇരയാണ്, അതുകൊണ്ട് ഇവനെ കൊന്നുകൊണ്ടേയിരിക്കണം. മറ്റും പറയുന്നത് ഞങ്ങൾ ഇരകളാണ്, അതുകൊണ്ട് പ്രതിരോധിക്കേണ്ടത്. രണ്ടു കൂട്ടരെ ഇരകളാണ്. ഇതാണ് അക്രമത്തിന്റെ തത്വശാസ്ത്രം. നിങ്ങൾക്ക് അക്രമത്തെ എത്ര വേണോ നീട്ടിക്കൊണ്ടുപോകാം, ഇങ്ങനെ പരസ്പര ഇരവാദം പറഞ്ഞിട്ട് ഇതിനാരോ ഉത്തരവാദി? ഇതിനാരോ ഉത്തരവാദി ആരാണ്? ഒരു പൊളിറ്റീഷ്യൻ ആരാണ്? രണ്ടു കൂട്ടരും ഒരുപോലെ ഇതിന് ഉത്തരവാദിയാണ്. കാരണം അവരുടെ അടിസ്ഥാന സിദ്ധാന്തം അതാണ്, പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്. പിന്നെ അതിനുവേണ്ടി അവർ ഏരവാദം ഉയർത്തി. എന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും ആക്രമം പ്രതിരോധം, ആക്രമം പ്രതിരോധം എന്ന രീതിയിൽ ഇതിങ്ങനെ മുമ്പോട്ട് നീട്ടിക്കൊണ്ട് പോകും. രണ്ടു കൂട്ടർക്കും നഷ്ടം വരും. എന്നാലും ഇത് അവർക്ക് അവസാനിപ്പിക്കാൻ പറ്റും. അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഇവർ ശരി അത് ശരിയെന്ന് മാറ്റി പറയുന്നവൻ രണ്ടും മനസ്സിലാക്കാത്തവരാണ്. ഇവരുടെ ഉള്ളിക്കിടങ്ങുന്ന വിഷം എന്ന് പറയുന്നത് എന്താണ്? മതമാണ്. ആ വിഷമാണ് ഇവരിതിന് പ്രേരിപ്പിക്കുന്നത്. അവർ പഠിപ്പിച്ചുവിടുന്നതാണ്. അതുകൊണ്ട് എന്താണ് പ്രതികരിക്കരുതെന്നുള്ളതല്ല, അതെങ്ങനെ പ്രതികരിക്കണമെന്നുള്ളതാണ്. അപ്പോ ചുറ്റുപാടുകൾ ഒരാളെ ബാധിക്കില്ല എന്നല്ല, ബാധിക്കുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ്. ഇതാണ് രണ്ട് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ചുറ്റുപാടുകളോട് പ്രതികരിക്കരുതെന്നല്ല, പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല, പ്രതികരിച്ചേ പറ്റും. പക്ഷെ എങ്ങനെ പ്രതികരിക്കും? ചിലപ്പോൾ നമ്മൾ പ്രതികരിക്കുന്നത് തെറ്റായിപ്പോകും. തെറ്റായിപ്പോയാൽ നമ്മളത് അംഗീകരിക്കും, അത് തെറ്റായിരുന്നു, പിന്നെ ന്യായീകരിച്ചിട്ടുണ്ടായി. രണ്ടിനും പ്രാധാന്യമുണ്ട്. അപ്പോ മനസ്സിന്റെ സമചിത്തത എന്ന് പറയുന്നത് പ്രതികരിക്കാതിരിക്കലല്ല, അത് പ്രധാനം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അതനുസരിച്ചാണ് മനസ്സിന്റെ സമചിത്തത. ഈ സെൻ ഗുരുക്കന്മാരുടെ കാര്യം പറയുന്നത് നമ്മുടെ ഈ എന്താണ് സമാധി യോഗികളുടെ കാര്യം അതുപോലെയാണ്. എന്നുവെച്ചാൽ അവര് സാമാന്യമായ ഈ വ്യവഹാര ലോകത്തിലല്ല അവർ ജീവിക്കുന്നത്. സൂഫികള്, സെൻ ഗുരുക്കന്മാര്, താവോയിസ്റ്റുകൾ, നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ നൊട്ടുതൊടുക്ക് സിദ്ധന്മാര്, ഇപ്പോ എന്താണ് മരുത്വമലയില് ഒരമ്മയുണ്ട്, മരുത്വമലയിലുണ്ട്, സോറി തിരുവണ്ണാമല, ആരും വണ്ടി പിടിക്കരുത്, ഇവിടെ കേട്ട അവിടെ വണ്ടി പിടിക്കുന്നവരും തൊപ്പി അമ്മയെന്ന് അറിയപ്പെടുന്നു, കേട്ടിട്ടുണ്ടോ? ഏ തലയിൽ എപ്പോഴും ഒരു തൊപ്പി അവർ വെച്ചിരിക്കും. അപ്പോ അവർ തുപ്പുന്നത് വാരി കഴിക്കാനും അവരെ കാലിത്തൊട്ട് തൊഴാനും അവര് നടക്കുമ്പോൾ അവരെ പുറകെ കിടക്കാനും ഇപ്പൊ ഒരുപാട് ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് എന്തെന്ന് വെച്ചാൽ അതൊരു ബ്രെയിനിന്റെ പ്രശ്നമാണ്. പക്ഷെ ഒരു മനുഷ്യരിൽ തന്നെ അസ്വാഭാവികത കാണുകയും അതിനെ നമ്മൾ തന്നെ വ്യാഖ്യാനിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ തൊപ്പി അമ്മമാരൊക്കെ ഉണ്ടാകും. കാണുന്നവൻ വ്യാഖ്യാനിക്കുകയാണ്, കാണുന്നവന്റെ വിഭ്രാന്തിയുള്ള മനസ്സുകളാണ് വ്യാഖ്യാനിച്ച് ഈ തൊപ്പി അമ്മമാരെ സൃഷ്ടിക്കുന്നത്. ഇവരുടെയൊക്കെ കാര്യത്തിൽ കൂടുതലും അങ്ങനെയൊക്കെയാണ്. അപ്പോ പലപ്പോഴും അതൊക്കെ എന്താണ്, ഒരു കാര്യം ഉറപ്പാണ്, ഇതൊന്നും അനുകരിക്കാൻ കൊള്ളാമെന്നുള്ള കാര്യങ്ങളല്ല, അനുകരണീയങ്ങളല്ല. കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കവരറിയില്ല. ഇന്നത്തെ ന്യൂറോ സയൻസ് പറയുന്നതനുസരിച്ച് നമ്മുടെ ബ്രെയിനിൽ ഒരു ചെറിയ ഒരു ട്യൂമർ, ഈ ട്യൂമർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 0.5 mm ആണ്. അത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെൻഗുരുവാകും. എന്നുവെച്ചാൽ നമ്മൾ അസ്വാഭാവികമായി പ്രവർത്തിക്കും, മറ്റുള്ളവരെ പോലെ ആയിരിക്കും. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അവര് എന്താണ് വ്യാഖ്യാനിച്ചു, എല്ലാത്തിനും വ്യാഖ്യാനം കൊടുക്കുന്ന അവരാണ്. അപ്പോ ഈ അബ്നോർമാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ നോർമൽ അല്ലാതെ ജീവിക്കുന്നതാണ്. അത് എന്ത് സമ്പ്രദായത്തിലായാലും ശരി, അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കും. ചിലരിങ്ങനെ ഈ അബ്നോർമാലിറ്റി അഭിനയിക്കും. ഞാനെന്തോ വലിയ സിദ്ധനാണ് യോഗിയാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അബ്നോർമാലിറ്റി അഭിനയിച്ച് അഭിനയിച്ച് അവസാനം ഇവർ അബ്നോർമലാവും. അവസാനം അവൻ അതി എത്തിച്ചേരും. അങ്ങനെ ഒരാൾ എനിക്ക് പരിചയമുണ്ട്, അയാൾ ഈ അടുത്ത കാലത്താണ് മരിച്ചത്. അയാൾ ആദ്യകാലത്ത് അഭിനയിക്കേ പറഞ്ഞൊരു സിദ്ധനാണ്. നമ്മൾ അഭിനയിച്ചാൽ കൂടെ ആൾക്കാർ വരും. അങ്ങനെ വന്നു വന്ന് വന്നു അവസാനം അയാൾ അഭിനോർമലായി. ആ കൂടുതലും ഇതൊക്കെ അഭിനയിക്കുന്ന ഈ സെൻഗുരുക്കന്മാരുടെ അവരുടെ ഇവിടെ കഥകൾ വായിച്ചിട്ടാണ്. ഇതാണ് ഇപ്പൊ തന്നെ അടുത്തൊരു ഗുരു, സദ്ഗുരു. പുള്ളി എന്തോ എവിടുന്നോ വന്ന ഒരു ഭയങ്കര യോഗിയാണ്, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞു. ബ്രെയിൻ ഹെമറേജ് ഉണ്ടായി, എന്താണ് തലയോട്ടിയില് ബ്ലഡ് കെട്ടി. അങ്ങനെ ഭയങ്കര ഇതൊക്കെയാണെങ്കിൽ പിന്നെ ഈ യോഗം കൊണ്ട് ഈ രക്തം ഉണങ്ങിക്കളഞ്ഞാ പോരെ. പുള്ളി കുറെയൊക്കെ ശ്രമിച്ചു, പുള്ളി കുറെയൊക്കെ ശ്രമിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് ആളറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളി പഠിച്ച പണി പറഞ്ഞിട്ടൊന്നു. കാരണം അത് പുള്ളിയുടെ ഡോക്ടറുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. പുള്ളി പറയുന്നു, പുള്ളി ഇത് വന്നതിന് ശേഷം വളരെ കടുത്ത പെയിൻ കില്ലറൊക്കെ കഴിച്ച് ആന്റിബയോട്ടിക് കഴിച്ചത് മാനേജ് ചെയ്യാൻ നോക്കിയെന്ന് വെച്ചാൽ ഇത് പെയിൻ കില്ലറും ആന്റിബയോട്ടിക്കും കഴിച്ച് ഇത് പുറം ലോകം അറിയാതെ ക്യൂറാക്കാൻ പറ്റുമോ എന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശത്തോടുകൂടി തന്നെ. പെയിൻ കില്ലറും ആന്റിബയോട്ടിക്കും കഴിക്കണമെങ്കിൽ ഡോക്ടർമാരറിയണമല്ലോ. അപ്പൊ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ച് തനിക്കൊന്നും ഇല്ല എന്നുള്ള രീതി, വെറും കള്ളന്മാരാണ്. ഈ അഭിനയ അവസാനം എന്തായി? പൊളിഞ്ഞു. പൊളിഞ്ഞപ്പോ ഇതേ ഡോക്ടർമാരെ എന്ന് പറഞ്ഞു, ഇനി രക്ഷയില്ല. അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത ആളസുഖമായി. നല്ല കാര്യം, നല്ല കാര്യമാണ്, ഒരാൾ രക്ഷപ്പെട്ടല്ലോ. പക്ഷെ കുറെ കളികൾ ഇതിനകത്ത് കളിച്ചു. എന്തുകൊണ്ട്? ഭയങ്കര യോഗശക്തിയൊക്കെ അവകാശപ്പെടുന്നവർ ഇതൊക്കെ യോഗശക്തി കൊണ്ട് തന്നെ മാറ്റാൻ ശിഷ്യന്മാരെ ചിന്തിക്കുമല്ലോ. നമുക്ക് എന്തെങ്കിലും അവസരം വന്നാൽ നമ്മളും പോയി ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇത്രയും വലിയ യോഗിക്ക് എന്തുകൊണ്ട് തന്റെ യോഗശക്തി കൊണ്ട്? അവർക്ക് അസാധ്യമായി ഒന്നുമില്ലെന്നാ പറയും. അവരാണ് ഈ ലോകത്തെ ഇങ്ങനെ നടത്തുന്നതെന്നൊക്കെ പറയും. അങ്ങനെ വിശ്വസിക്കുന്നവർ മനസ്സിൽ ചോദിച്ചിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെയൊക്കെ പ്രശ്നം തന്നെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഒളിച്ചിട്ട് ലോകത്തിന്റെ മുമ്പിൽ ഒന്നുമില്ലാന്ന് ഭാവിക്കാൻ ശ്രമിക്കുന്നു. ഒരു പരിധി കിടുമ്പോൾ പിടിപെട്ടു. ചെയ്തതൊക്കെ നല്ല കാര്യം, രക്ഷപ്പെട്ടതും നല്ല കാര്യം. പക്ഷെ ഇതിന്റെ അകത്തുള്ള കള്ളത്തരങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അസുഖം വന്നാൽ പോയി ചികിത്സിക്കുക. യോഗശക്തി കൊണ്ട് അതൊന്നും മാറ്റാൻ പറ്റില്ല. അത് നമ്മളങ്ങ് അഡ്മിറ്റ് ചെയ്യുക. യോഗശക്തിയൊക്കെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. കീറേണ്ടി വന്നാൽ എന്ത് ചെയ്യണം? കീറണം. അപ്പൊ അതിനകത്ത് കാപ്പട്ടിയുടെ ആവശ്യമൊന്നുമില്ല. തനിക്ക് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രത്യേകമായ അനുഭവങ്ങളോ ചില പ്രത്യേകതകളൊക്കെ വ്യക്തിയെന്ന് കാണും. അത് ഓരോ വ്യക്തികളും വേറെ വേറെയാണ്. ഈ മാനത്ത് നോക്കിയിരിക്കുന്ന സ്വാമിയെ പോലെയല്ല അടുത്തിരിക്കുന്ന സ്വാമി. രണ്ടുപേരും രണ്ട് രീതിയാണ്. എന്തുകൊണ്ടാണ് ഇവർ രണ്ടും ഇങ്ങനെ ഇരിക്കുന്നത്? ഈ സ്വാമി ഇങ്ങനെ ആകാശത്ത് നോക്കിയിരിക്കുന്ന എന്തുകൊണ്ട്? ഈ സ്വാമിയുടെ ബ്രെയിൻ വേറെ, ആ സ്വാമി കുനിഞ്ഞിരിക്കുന്ന എന്തുകൊണ്ട്? ആ സ്വാമിയുടെ ബ്രെയിൻ വേറെ. ബ്രെയിനിന്റെ വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്റെ ബ്രെയിൻ വേറെ, ഞാൻ ഇങ്ങനെ ചലച്ചോണ്ടിരിക്കുന്ന എന്തുകൊണ്ട്? എന്റെ ബ്രെയിൻ വേറെ. അപ്പോ എല്ലാവരും ഓരോരോ പ്രത്യേകതകളൊക്കെ കാണും. അതിൽ പിന്നെ നമ്മൾ എന്തിനാ അഭിനയിക്കേണ്ട കാര്യം? എന്തോന്നു ആ അതൊക്കെ എന്തോ ഒരു വൈശിഷ്ട്യമാണ്, ദിവ്യത്വമാണ്, അതിന്റെ ഒന്നും കാര്യം. മിനരേഖയുടെ ഒക്കെ അത് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കും. മിനരേഖയുടെ കഥയൊക്കെ തികച്ചും അവിശ്വസനീയമാണ്. അത് ഭാവനയിൽ എഴുതിയിരിക്കുന്ന അങ്ങനെ ഒരു കാര്യം, അതൊരു ചരിത്രമായി ഒരിക്കലും നമ്മൾ എടുക്കരുത്. അങ്ങനെ ഒരു മനുഷ്യന് ഒരു മനുഷ്യ ശരീരത്തിൽ പീഡനങ്ങളേക്കാനോ അതിജീവിക്കാനോ കഴിയത്തില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കും. കഥകളൊക്കെ കഥയായിട്ട് തന്നെ മനസ്സിലാക്കും. മുഴുവൻ അതിശയോക്തികളും ഭാവനകളുമാണ്. അതൊക്കെ ഒരു ശിഷ്യൻ ഇങ്ങനെയായിരിക്കും, ഒരു ശിഷ്യനോട് ഇങ്ങനെ പ്രവർത്തിക്കണമെന്ന് വിചാരിച്ച് ഇതിന്റെ പിറകെ പോകരുത്. അതൊക്കെ അബദ്ധമാണ് ആ എഴുതി വച്ചിരിക്കുന്നത്. അത് വായിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി ഇതൊക്കെ വെറും പൊള്ളയാണെന്നുള്ള കാര്യം. അങ്ങനെയുള്ള പീഡനങ്ങൾ ഒന്നും ഒരാൾക്കും അതിജീവിക്കാൻ പറ്റില്ല. കൈലാസത്തിന്റെ മേളിൽ കയറാ, അതിന്റെ താഴെ ചെന്നിട്ട് തന്നെ നമ്മൾ രക്ഷപ്പെട്ടതെന്ന് ഭാഗ്യം കൊണ്ട് എല്ലാ ആധുനിക സൗകര്യങ്ങളും കൂടി പോയിട്ട് തന്നെ തല ഉയർത്താൻ പറ്റില്ല നമ്മളെപ്പോലെ ഒരാൾ. അവിടെ ഈ പരാക്രമങ്ങളെ പേടി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ. മനുഷ്യ ശരീരം തന്നെയാണ്. കുറച്ചൊക്കെ ചില നമുക്ക് എന്താണ് സഹിഷ്ണുതയൊക്കെ കൂടുതൽ കാണും ചില. എനിക്കവിടേക്ക് ചെന്നപ്പോ എനിക്ക് മനസ്സിലായി എന്റെ ശരീരത്തിന് എത്രമാത്രം താങ്ങാൻ പറ്റും, എത്രമാത്രം താങ്ങാൻ പറ്റത്തില്ല എന്നുള്ള എനിക്ക് ശരിക്കും ബോധ്യമായി. നമുക്കൊരു പരിധിക്കപ്പുറമൊന്നും താങ്ങാൻ പറ്റില്ല മനുഷ്യന്റെ ശരീരത്തിന്. പിന്നെ എക്സിമോകളൊക്കെ ആണെങ്കിൽ അവരുടെ തലമുറകളായി ജനിക്കുന്നുണ്ട്. അവർ കുറെയൊക്കെ അത് ചെയ്യും. എന്നാലും ഈ കഥയിൽ പറയുന്ന പോലെയുള്ള സാഹസികമായ കാര്യങ്ങളൊന്നും മനുഷ്യനെ അതിജീവിക്കാനൊന്നും പറ്റില്ല. അത് വെറുതെ അതിശയോക്തികൾ ഇങ്ങനെ എഴുതി വയ്ക്കുകയാണ്. ഇതൊക്കെ എഴുതി വയ്ക്കുന്ന എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ ബുദ്ധിസ്റ്റുകൾ ഇതൊക്കെ എഴുതി വയ്ക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് ഈ ഗുരുക്കന്മാർക്ക് സമൂഹത്തിൽ നിന്ന് അംഗീകാരം കിട്ടാൻ വേണ്ടി എഴുതി വയ്ക്കുന്നതാണ്. ഇവരിൽ എന്തൊക്കെ ഭയങ്കരമായ സത്യവിശേഷങ്ങളുണ്ടെന്ന് പറഞ്ഞ് സമൂഹം ഇവരെ ബഹുമാനിക്കുന്നു, ആരാധിക്കുന്നു. ഇവരിൽ ഒരു സിദ്ധവിശേഷമില്ല, ഇവരൊക്കെ സാധാരണ മനുഷ്യരാണെന്ന് തെളിഞ്ഞതാണ്. ഇപ്പോ എപ്പോഴാണ് തെളിഞ്ഞത്? ചൈന തിബത്തിനെ ആക്രമിച്ചപ്പോ. ചൈന തിബത്തിനെ ആക്രമിച്ചു. അതുവരെ സമൂഹം മുഴുവൻ വിശ്വസിച്ചിരുന്ന അവിടെ ദിവ്യമായ ലോകങ്ങളുണ്ട്. ഇവർ വിചാരിച്ച ലോകം മുഴുവൻ ഭസ്മമാക്കുക അതിജീവിതം ആക്കുമെന്നാണ്. ചൈനക്കാർ വന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ? ഈ യോഗികളെയൊക്കെ പിടിച്ചിട്ട് പറഞ്ഞു പോയി വയലിൽ പോയി ഉഴാൻ പറഞ്ഞു, കാളയും നോവും കൊടുത്തു. ഇവരെയൊക്കെ അതിന്റെ പുറകെ വിട്ടു. അവർ ഉഴുതുഴുത മരിച്ച്, വേറൊന്നും സംഭവിച്ചില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് വല്ല മനസാക്ഷിയുണ്ട്? അവർക്കൊരു മനസാക്ഷിയില്ലാത്തവർ. ഈ പറഞ്ഞ ഈ എന്താണ് പൊടി കെട്ടി പറക്കുന്ന യോഗികളൊക്കെ അവസാനം മുഴുത് മുഴുത് ഇവര് വല്ലതും പണി ചെയ്തിട്ടുണ്ടോ? വയലിന് മരിച്ചു വീട്. ഇത് ചരിത്രമാണ്. ഒന്നും സംഭവിച്ചില്ല. അതുവരെ സമൂഹം പാശ്ചാത്യ ലോകത്ത് കുറെ അധികം മട്ടന്മാരാണ്. ഇവരാണ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഇവർക്ക് ഈ ബ്രെയിനിൽ പ്രശ്നമുള്ളവരാണ്. ഇവര് പറയും അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവര് അത് ചെയ്യുകയും അവര് ഭസ്മമാക്കിക്കണം. ഒന്നും സംഭവിച്ചില്ല. പിന്നെ ഇങ്ങനെ ഈ പുസ്തകങ്ങൾ എഴുതി കഥകൾ എഴുതി അവര് എന്ത് ചെയ്യുന്നു? ചിലർക്ക് അതൊരു സുഖമാണ്, ചെറിയൊരു സുഖമല്ല. ഇപ്പോ വേറൊരാളൊരു പുസ്തകം എഴുതിയല്ലോ, എന്താണ് സ്വർഗത്ത് പോയിട്ട് വന്നെന്നും ദൈവത്തിന്റെ അടുത്ത് പോയെന്നും എന്നൊക്കെ പറഞ്ഞൊരാളൊരു പുസ്തകം എഴുതി സംസാരിച്ചു നമുക്ക്. അയാൾക്ക് പത്മവിഭൂഷണം വരെ കിട്ടി ഈ ഒരു പുസ്തകം എഴുതിയതിന്റെ പേര്. എന്നുവെച്ചാൽ സമൂഹത്തിൽ നിന്ന് അംഗീകാരം ബഹുമാനം ഒരുപാട് അത് ഇതൊക്കെ കിട്ടും. ഇതിനു വേണ്ടിയിട്ട് ഇതൊക്കെ എഴുതുന്നു ബോധപൂർവം. നമ്മൾ ഏത് കാര്യമായാലും ശരി, ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം ഇത് റീസണബിൾ ആണോ, അതാണ് എവിടെ ഉപയോഗിക്കേണ്ട കാര്യമാണ്. റീസണബിൾ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കേണ്ട യാതൊരു കാര്യമില്ല. അതിനെ അംഗീകരിച്ചിട്ട് നമുക്ക് യാതൊരു ലാഭമില്ല. ലോജിക്കലാണോ റീസണബിൾ ആണോ എന്ന്. അല്ലെങ്കിൽ നമുക്ക് എന്താകാം? അഗ്നോസ്റ്റിക് ആകാം. അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല, നമുക്ക് സംശയിക്കാം. സംശയിക്കാം, അത്രയേ ഉള്ളൂ. റീസണബിൾ അല്ല ഞാൻ വിശ്വസിക്കേണ്ട ഒരു കാര്യം. നമുക്ക് സംശയിക്കാം എന്തായാലും നമുക്കറിയില്ല, അത്രയും നമുക്കറിയാത്ത പലതും ലോകത്തുണ്ടല്ലോ. ഇനി ഒരു 200 വർഷത്തെ മനുഷ്യന്റെ അറിവ്, ഇനി 200 വർഷം കൊണ്ട് മനുഷ്യൻ ഒരിടത്ത് ഞാൻ വായിച്ചാണ് എവിടെയെന്ന് ഓർക്കുന്നില്ല, ആർജിക്കുന്ന അറിവുണ്ട്. ആ അറിവ് വെച്ച് നോക്കുമ്പോൾ ഇന്ന് മനുഷ്യൻ നേടിയിരിക്കുന്ന അറിവ് അതിന്റെ 4% നിങ്ങളുടെ എല്ലാം അറിവെന്ന് വെച്ചാൽ തർക്കവും വ്യാകരണവും വേദാന്തവും എല്ലാം കൂടെ ചേർത്തിട്ടാണ്, സയൻസ് മാത്രമാണ്. ഇനി ഒരു 200 വർഷം കൊണ്ട് മനുഷ്യൻ നേടുന്ന അറിവെന്ന് പറയുന്നതിന്റെ 4% ഇത്രയും ദീർഘകാലത്തെ പരിണാമത്തിലൂടെ മനുഷ്യ സമൂഹം നേടിയിട്ടുള്ളതെന്നാണ് ഒരിടത്ത് വായിച്ചത്. അതൊക്കെ ഓരോ കാൽക്കുലേഷനിൽ പറയുന്നതാണ്. അപ്പൊ പിന്നെ നമുക്കറിയാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പോ സെൻഗുരുവിനെ കണ്ട് എനിക്ക് മനസ്സിലായില്ല, അത്ര തന്നെ അയാളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്നെ സംബന്ധിച്ച് അത്രയേ അതിനപ്പുറമൊന്നും അതിനകത്ത് കാര്യമൊന്നുമില്ല. എന്തായാലും ഗുരുവിനെ സംബന്ധിച്ച് ഉറപ്പാണ് ഗുരു നോർമലായിട്ട് അറിയിച്ചത്, മനുഷ്യരോട് ഇടപെട്ട് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് മനുഷ്യനായി തന്നെ ജീവിച്ചു. മറ്റുള്ളവർ ഗുരുവിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഗുരുവിന്റെ നിലപാടതായിരുന്നു. ഗുഹയിൽ പോയിരുന്ന ഗുരുവിനെ തിരിച്ചു വന്നിട്ട് എന്താണോ പള്ളിക്കൂടത്തിന് പണപ്പിരിവിനും അതിനെതിരുമായിട്ടൊക്കെ ഇങ്ങനെ നാട് ഇറങ്ങി നടക്കുകയായിരുന്നു. എന്നുവെച്ചാൽ അതൊരു നോർമലായ ജീവിതമാണ്, എന്തേ ജനങ്ങളുടെ ഇടയിൽ തന്നെ ജീവിച്ചു, അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തു. അപ്പൊ അത് ഒരു ഒരു നോർമാലിറ്റി ഇല്ല, നോർമലായ ജീവിതം. അത് കണ്ട് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അല്ലാതെ തൊപ്പി അമ്മയെ കണ്ടിട്ട് ഒന്നും പഠിക്കാനില്ല, അതൊക്കെ പോക്ക് കേസുകളാണ് എന്ന് പറഞ്ഞ് അങ്ങ് വിട്ടേക്കണം.